53 ദശകം. ബാല്യം വിടിഞ്ഞങ്ങു ജഗൽപ്പതേ നീ പൗഗണ്ഡമാം പ്രായമലങ്കരിക്കേ, വത്സങ്ങളെ മേയ്ക്കുവതിൽ കുറഞ്ഞു രസം രസങ്കോക്കളെ നോക്കുവാനായി നിൻ ചെയ്തികൾക്ക് ഒത്തത് തന്നെ ഓർത്താലി കൃത്യവും ശ്രീ ഗുരുവായൂരപ്പ, ഗോത്രത്തെ രക്ഷിപ്പതിനായി മഞ്ഞിൽ ജനിച്ചു നീ ദേവ തുടങ്ങിയേവം. കാടിന്നിഴും ഭംഗികൾ കണ്ടൊരുന്നാൾ നടക്കവേ രാമനോടൊത്തുമോതാൽ ശ്രീരാമനെന്നുള്ള സുഹൃത്തുക്കൾ ചെന്നെത്തി നീ ധേനുകളുള്ളിടത്തിൽ കരിമ്പനപ്പട്ടയുണങ്ങിയൊച്ചപ്പെടുന്നു നിൻ വാക്കതിനാൽ കുലുക്കി ബലൻ ബലം ചേർന്നു കരങ്ങളാലെ വീണു പഴം ധേനുക ദൈത്യനൊപ്പം. എന്നുദ്യമം ധേനുകരക്ഷയല്ലോ വധിക്കയോ ധേനുകനെ കരത്താൽ എന്നോർത്തിതോ വാനവരോട് എതിർത്ത ദൈത്യ കൊലയ്ക്ക് അഗ്രജനെ ക്ഷണിച്ചാൻ അവൻ്റെ കൂട്ടാളർ കുറുക്കരായി വന്നിടവേ ജ്യേഷ്ഠയുതൻ സലീലൻ ഞാവൽപ്പഴം പോലെ അവറ്റയെ നീ കരിമ്പനക്കാട്ടിലെറിഞ്ഞു കൊന്നു. വധിക്കയാൽ ജബ്ബുകരേയുടൻ താൻ വേണ്ടെന്നു വെച്ചു വരുണൻ സനാമം. ഭയത്തിനാൽ ജബ്ബുകൻ എന്ന നാമം വേദത്തിൽ മാത്രം വരുണനു കേൾക്കാം. ലഭിച്ചുപോയി നിന്നവതാരകാര്യമിന്നേ മുരാരേ സുരർവാഴ്ത്തിനീയും ഫലം ലഭിച്ചെന്നു ചിരിച്ചു താലഫലങ്ങൾ കൂട്ടാളരുമൊത്തു തിന്നു. തേനൂറി മേധസ്സു നിറഞ്ഞു നിൽക്കും പഴങ്ങതിനുൾപരിതൃപ്തരായി പുളച്ച് എടുത്തും ചുമടായി നടക്കും പൈതങ്ങളൊത്തങ്ങു ഗൃഹത്തിലെത്തി. കഥൻ കഥൻ ധേനുകനെന്നു നാട്ടാർ പനമ്പഴം തിന്നു പുകത്തി നിന്നെ ജയിക്ക ജീവിക്ക വിഭോ ചിരം നീ മരുൽപുരാധീശ്വര നീക്കരോഗം.